89-ാം ദശകം. ഫലം പെട്ടെന്നേകില്ലടിമലർ തൊഴുന്നോർക്കു ഭഗവാൻ, ശമം കിട്ടാത്തോരിൽ തവ കൃപ മതം ചേർത്തിടുമുടൻ, ടക്കിത്തൻ ചേതോ വികൃതികൾ ഭവാൻ, സർവമരുളും പ്രശാന്തർക്കാൽ വേഗം പതനമതു നിൻ ഭക്തനുവരാ. പെട്ടെന്നലിഞ്ഞ് തിരിടും വിധി ശംഭുതൊട്ടോർ, തന്നെ ഭജിച്ചു ചിലർ വാസനയായി ജഗത്തിൽ, ഭ്രഷ്ടത്വവും വരും അവർക്ക് അവിവേകമൂലം, തൃഷ്ടാന്തമാണിക മൃഗാസുരദുശ്ചരിത്രം. ശകുരിജൻ മുനി നാരദനോടുടൻ തെളിയും ഈശ്വരനാര് ഇതി ചോദ്യമായി ശിവസമർച്ചന മാമുനി ചൊല്ലിനാൻ, സുജനബന്ധു ഭവൽപദമല്ലാത്താൻ, തപം ചെയ്തു ഘോരം കുപിതമതിയായി തൻ്റെ തലതാനറുത്തേഴാം നാളിൽ പുരഹരവരം വാങ്ങി ബലമായി ശിരസിൽ കൈവച്ചാലവനു മരണം സാരരഹിതം വരം കഷ്ടം രൗദ്രം ഹരിയോടകലുന്നോർക്കു ശുഭമോ. വിട്ടോന് സിംഹമെന്നാം പടി ഖലമതിയും പാഞ്ഞു ശർവൻ്റെ നേരെ പിന്നോക്കം നോക്കിയോടി, ശിവശിവ ശിവനും ദൈത്യനെ പേടിയോടെ മൗനം പൂണ്ടു ജഗത്തൊക്കെയും അമലപദാരൂഢനായി തീർന്നു രുദ്രൻ. നന്നായി നീ ബ്രഹ്മചര്യത്തൊടു മുനിവരനായി വാണു തുഷ്ടൻ്റെ മുമ്പിൽ നന്നാകട്ടെ മൃഗൻ നീ. ശിവനു പരബലം നാസ്തി സന്ദേഹമെങ്കിൽ കൈവച്ചാലും ശിരസിൽ ഭ്രമമിതു വെറുതെ ശങ്കരൻ താൻ പിശാചാം. നിൻവാക്കാൽ മൂഢനായിത്തീർന്നൊരു കുമതി പതിച്ചീടിനാൻ തൻ്റെ കയ്യാൽ, നിന്നേ വിട്ടോർ പതിക്കും തവപദകമലം ശങ്കരനും പ്രമാണം. അയച്ചിത് സരസ്വതീ തികടവാസരാം യോഗിമാർ മുനീന്ദ്രഭൃഗുവെ ത്രിമൂർത്തികളിൽ ഓരുവാൻ, ശാന്തനെ അടങ്ങി മുനിനിന്ദിതൻ വിധി ഹരൻ്റെ ഗോപാഗ്നിയേയടക്കി ഗിരികന്യയും തവ പദത്തിലെത്തീതവൻ. നന്നായുറങ്ങി രമതന്മടിയിൽ ഭവാൻ വന്ന് അന്നാൾ ചവിട്ടി മുനി ഞെട്ടിയുണർന്നെണീറ്റാൻ, എല്ലാം ക്ഷമിക്കുക മുനീന്ദ്രഭവൽക്കടാക്ഷചിഹ്നം വഹിക്കുമിത് ഞാൻ ഭഗവാൻ ഗതിച്ചാൻ. നീ തന്നെ ശാന്തമതിയെന്നു മുനീന്ദ്ര വാഴ്ത്തി സാരസ്വതർക്കു ഭവബന്ധനമറ്റു നിന്നാൽ, ആരെ ഭജിച്ചിടുകില അച്യുത വീഴുകില്ല സാരജ്ഞ സത്വഗുണ നീ തുണയായി വരേണം. ജഗത്തുണ്ടായപ്പോൾ നിഗമമതിയാൾ വന്ദിത വിഭോ മഹാവിഷ്ണോ ഭൂമൻ പരമസുഖതം നിൻ പദയുഗം ഭജിക്കുന്നേനെന്നും പശുപവനിതാഭാഗ്യം ഇവനിൽ പതിക്കേണം പാപം കളയുക ഹരേ കൃഷ്ണ ഭഗവൻ.